പിന്നെ എവിടെ മാറേണ്ടത്? എവിടെ മാറേണ്ടത്? ഇവിടെ മാറണം. ശങ്കരാചാര്യ കാഴ്ചപ്പാടും ഗുരുവിന്റെ കാഴ്ചപ്പാടും രണ്ടാണ്. ശങ്കരാചാര്യ ഇന്ത്യയിൽ ഭിന്നത വളർത്തിയാണ്. ശങ്കരാചാര്യ ഇന്ത്യയെ ഉപയോഗിച്ചെന്ന വാദം ആവുകയാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ ഭിന്നത വളർത്തിയത്. അത് മനുഷ്യരുടെ ഭിന്നത വളർന്ന അത് ഒരു രാജ്യത്തിൽ ഭിന്നത ഉണ്ടാകും. മനുഷ്യരുടെ ഇടയിൽ ഭിന്നത വളർത്തി കഴിഞ്ഞാൽ രാജ്യത്തിന് അത് ഭിന്നമാകും. എന്താ തെളിവില്ലാത്തത്? അതായത് കാഞ്ചീപുരം അവരുടെ കണക്കനുസരിച്ച് ശങ്കരാചാര്യർ ജീവിച്ചിരുന്ന ബി സിയിലാണ് പ്രങ്ങുണ്ട്. ഇനി മറ്റ് മഠങ്ങളുടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ശങ്കരാചാര്യ കാലം പല കാലമാണ്. ശങ്കരാചാര്യ കാലം ഈ പറയുന്ന നാല് മഠക്കാറും ശങ്കരാചാര്യ കാലം ഒന്നാണെന്ന് പറയുന്നില്ല. കാരണം ഇവർ കണക്കാക്കുന്നത് ഈ മഠങ്ങളുടെ ഗുരു പരമ്പര അനുസരിച്ചിട്ടാണ്. ഇവരുടെ പരമ്പരയുടെ ആൾക്കാരുടെയും അവർ ജീവിച്ചിരുന്ന കാലവും വെച്ച് നോക്കുമ്പോൾ ബാക്കിലോട്ട് ബാക്കിലോട്ട് ചെന്നു കഴിഞ്ഞാൽ കാഞ്ചീപുരത്തിന്റെ ഇത് ചെന്ന് കഴിഞ്ഞാൽ ശങ്കരാചാര്യ അങ്ങ് ബി സി പോകും. പിന്നെ ശൃംഗേരിയും ഒരു കണക്ക്. എല്ലാവരും അവരുടെ ഗുരു പരമ്പര പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിലെല്ലാവരും ഈ മഠങ്ങളെല്ലാം പറയുന്നത് ഇന്ന കാലം മുതൽ ഇങ്ങനെ ഒരു നിശ്ചിത കാലം വെച്ചിട്ട് ഇന്ന കാലം മുതൽ ഇതാണ് പരമ്പരയെന്നിവരാരും യോജിക്കുന്നില്ല. അപ്പൊ അവരെ കയ്യിലിരിക്കുന്ന തെളിവുകളനുസരിച്ച് തന്നെ ഈ മഠങ്ങളെല്ലാം സ്ഥാപിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ഇതൊക്കെ പല കാലത്ത് സ്ഥാപിച്ച ഒരു കാലത്തല്ല. ഒരു കാലത്താണ് സ്ഥാപിച്ചെങ്കിൽ നൂറ്റാണ്ടുകളുടെ അന്തരം വരത്തില്ല. പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത് പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു 9-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് ഈ സമയത്തൊക്കെയാണ് ശങ്കരാചാര്യ ജീവിച്ചിരുന്നത്. അത് എന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു വിധേയത്വത്തിന്റെ ആവശ്യമില്ല. ചാതുർ ഒടഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ. ചാതുർ ഒടഞ്ഞത് രണ്ടു തരത്തിൽ വെക്കാൻ ചെല്ലു പറയും. ചാതുർ ഒടഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ ഉച്ചനീചത്വം ഇല്ല എന്ന് പറയും. ഇപ്പൊ ചാതുർ ഒടഞ്ഞത്തെ കുറിച്ച് പറയുമ്പോ ഉച്ചനീചത്വങ്ങളിൽ അധിഷ്ഠിതമായ ചാതുർ ഒടഞ്ഞു എന്ന് തന്നെ പറയും. അതായത് നാല് മഠം ഒന്നിനാ സ്ഥാപിച്ചത്? ധർമ്മം, ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടി, ധർമ്മ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നാല് മഠങ്ങൾ സ്ഥാപിച്ചത്. ആ ധർമ്മം എന്ന് പറയുന്നത് ഉച്ചനീചത്വത്തിൽ അധിഷ്ഠിതമായ ചാതുർ വർണ്ണമാണ്. ചിലർ പറയും അതല്ല, ഈ നാല് മഠങ്ങൾ സ്ഥാപിച്ചത് അദ്വൈതം പ്രചരിപ്പിക്കാനാണ്. അദ്വൈതം പ്രചരിപ്പിക്കാനുള്ള കാരണം അദ്വൈതം ശങ്കരാചാര്യ എഴുതിവെച്ചത്, അദ്വൈതം എന്ന് പറയുന്നത് ശങ്കരാചാര്യ എഴുതിവെച്ച ഭാഷ്യത്തിലാണ്. ഈ ഭാഷയും പാരമ്പര്യമായിട്ട് ശങ്കര പരമ്പരയിലുള്ളവര് അത് അവര് വിശ്വസിക്കുന്ന ഇത് ബ്രാഹ്മണര് മാത്രമേ പഠിക്കാവൂന്നാണ്. പിന്നെ ചാതകുളം ഈ അദ്വൈതം പ്രചരിപ്പിക്കാൻ മഠം സ്ഥാപിച്ചു എന്നൊക്കെ ഇവിടുത്തെ ബുദ്ധിജീവികൾ പറയുന്നു, ഇതൊന്നും മനസ്സിലാക്കാതെ. ഇന്നും ആ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഈ പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാർ അബ്രാഹ്മണരെ പഠിപ്പിക്കത്തില്ല, ഭാഷ്യം പഠിപ്പിക്കത്തില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്വൈതം മനസ്സിലാകും, പുരാണങ്ങളും മറ്റും വായിച്ച് മനസ്സിലായിക്കോളും. അല്ലാതെ ഭാഷ്യം അതിലൂടെ ഒരിക്കലും അദ്വൈതം അവർ പഠിപ്പിക്കത്തില്ല. അപ്പോൾ അന്ന് ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിൽ ശങ്കരാചാര്യർ നാലു മഠം സ്ഥാപിച്ച് അദ്വൈതം പ്രചരിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് സ്ഥാപിച്ചത് ഈ ചാതർ പറഞ്ഞു. ഈ വ്യവസ്ഥയെക്കുറിച്ച് ഇതാണ് ഒരു ധർമ്മമെന്ന് പറയുന്നത്, അത് പ്രചരിപ്പിക്കാനാണ്. പക്ഷെ ഇന്ന് ഈ കാര്യം നിങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതാരും അംഗീകരിക്കത്തില്ല, ഇന്ത്യയിൽ ആരും അംഗീകരിക്കില്ല. പലതും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ട് ഈ ജാതീയമായ ഉച്ചനീചത്വം, മറ്റൊന്ന് എല്ലാ മതങ്ങളിലും ഉള്ളതുപോലെയാണ് സ്ത്രീവിരുദ്ധത. സ്ത്രീവിരുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഭീകരമാണ്. സ്ത്രീ, ഭൃത്യൻ, ശൂദ്രൻ ഇവരെല്ലാം മനുഷ്യന്റെ ഭോഗത്തിനുള്ള ഉപകരണങ്ങളാണ്. ഭോഗം എന്ന് വെച്ചാൽ സുഖം, സുഖം അനുഭവിക്കാനുള്ള ഒരു ഉപകരണമാണെന്ന് ശങ്കരാചാര്യർ പല സ്ഥലത്തും പറയുന്നുണ്ട്. അന്നത്തെ ഒരു കാഴ്ചപ്പാടാണ്, അത് ശങ്കരാചാര്യർ മാത്രമല്ല എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ. സ്ത്രീക്ക്, അതായത് ഇപ്പൊ ക്രിസ്തു മതത്തിൽ സ്ത്രീകളെ പുരോഹിതന്മാരാക്കില്ല. ഇവിടെ ഇപ്പൊ എത്രയും പള്ളികൾ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, ആൾത്താരെ കയറിയുന്നുണ്ട്. കർമ്മങ്ങൾ ചെയ്യുന്നതിന് സ്ത്രീകളെ അനുവദിക്കില്ല. അവരെ വേറെ കന്യാസ്ത്രീകളാക്കും, അത് വേറെ കഴിയും. പക്ഷെ ഒരു ചരിത്രത്തിലുള്ളൊരിക്കും ഒരു സ്ത്രീ വേഷം മാറി പോപ്പായിരുന്നു, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ചരിത്രമുണ്ട്. ആൺവേഷം കെട്ടിയിട്ട് എന്തായി, പോപ്പായിരുന്നെന്ന് കുറേ കാലം. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി മുസ്ലിങ്ങളുടെ കാര്യം പറയണ്ട. നബി പറഞ്ഞിരിക്കുന്നത് എന്താണ്, പുരുഷന്മാരുടെ കൃഷിയിടമാണ് സ്ത്രീ എന്നാണ്. ഇഷ്ടം പോലെ കൃഷി നടത്താം, അതിനുള്ളൊരു സ്ഥലമാണ് എന്ത്, സ്ത്രീ. ഇത് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോ അത് തന്നെ ഇവിടെ സ്ത്രീയോ വൈശ്യസ് തഥാശൂദ്ര ദേവി ഗാന്ധി പരാമിക്കുന്നു. വളരെ ഒരു സൗജന്യമായിട്ടാണ് പറയുന്നത്. എന്നുവെച്ചാൽ സ്ത്രീക്ക് ഒരു സമത്വം ഉണ്ടെന്നോ ഒരു അവകാശം ഉണ്ടെന്നോ ഉള്ളതല്ല. വൈശ്യന്മാര് സ്ത്രീകള് ശൂദ്രന്മാർക്കും എന്ത് ചെയ്യാം, പരമപദത്തെ പ്രാപിക്കാം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം, അവർക്കും എന്ന് പറഞ്ഞാൽ കിംബന ബ്രാഹ്മണ പുണ്യ. ബ്രാഹ്മണന്മാരും ക്ഷത്രിയരുമൊക്കെ പുണ്യം ഉള്ളവരാണ്. പിന്നെ അതീ താഴോട്ട് വരുന്നവർ പുണ്യം കുറഞ്ഞവരാണ്, അവർ പാപയോനികളാണ്. ഗീതി പറയുന്ന ആശയമാണ്, പാപം കൊണ്ടാണ് അങ്ങനെ ജനിക്കുന്നത്. പാപയോനി എന്ന് വെച്ചാൽ എന്താണ്, പാപം കൊണ്ടാണ് ഒരാൾ സ്ത്രീയായി ജനിക്കുന്നത്. ഇത് ആർഷ സംസ്കാരത്തിലെ പ്രധാനമായ സിദ്ധാന്തമാണ്. പാപം കൊണ്ടാണ് ഒരാൾ സ്ത്രീയായി ജനിക്കുന്നത്. അപ്പൊ അവർക്കൊന്നും ഒരു തരത്തിലുള്ള എന്താണ് തുല്യതയും, അത് ഈ പാപം കൊണ്ടാണ് സ്ത്രീ ജനിക്കുന്നതെന്നുള്ളത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സ്ത്രീകളെ വിശ്വസിപ്പിച്ച്, സ്ത്രീകളെ വിശ്വസിപ്പിച്ചിട്ട് ഇന്ന് സ്ത്രീകളും അത് അങ്ങനെ സ്വയം വിശ്വസിക്കണം, നമ്മൾ പാപം കൊണ്ട് ജനിച്ചവരാണ്. അതുകൊണ്ടാണ് ഈ നാമജപ ഘോഷയാത്രയിലൊക്കെ കൂടുതലും പെണ്ണുങ്ങൾ ഇത്രയും തള്ളിക്കയറുന്നത്. അവർ വിചാരിച്ചിരിക്കുന്നവർക്ക് അവർ പാപികളാണ്. അവർക്ക് ഇത് ഈ പൗരോഹിത്യ മനസ്ഥിതി എന്ന് വെച്ചാൽ ഇവരെയൊക്കെ അടിമകളാക്കി വയ്ക്കുന്ന മനസ്ഥിതിയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വലിയ സാമർഥ്യമാണ്. ഉപ്പുകളത് ബാക്കിയുള്ളവരൊക്കെ വിഴുങ്ങുകയും ചെയ്യും. മറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അവർ ഉൾക്കൊള്ളത്തുമില്ല. പിന്നെ ഈ ശങ്കരാചാര്യരെന്ന് പറയുന്നത് ശങ്കരൻ നമ്പൂതിരിപ്പാടാണെന്ന് പറഞ്ഞത് ആരാ? കുഞ്ഞുകുട്ടൻ പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്, വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്. ശങ്കരാചാര്യർ എന്ന് വെച്ചാൽ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഈ എന്ന് വെച്ചാൽ ആ ഒരു നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ജാതി മോശമെന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു മനസ്ഥിതി എന്താണ് പൗരോഹിത്യ മനസ്ഥിതി, അതിന്റെ പ്രതീകമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മനുഷ്യദ്രോഹപരമായ സ്മൃതിയൊക്കെ എഴുതി വെച്ചിട്ട് അതൊക്കെ മലയാളികളുടെ അനുഗ്രഹമാണ് എന്നുള്ളതാണ്. ഇന്ന് ഇപ്പൊ സന്യാസം എന്ന് പറഞ്ഞ ഇന്നൊന്നും അതിനാരും ക്യൂ നിൽക്കത്തില്ല. നമ്മളിന്ന് ഓടിച്ചിട്ട് പിടിക്കുന്ന ഏതെങ്കിലും ഒരു സന്യാസി ഒരു ആവണമെന്ന്, പണ്ടങ്ങനെയല്ല. സന്യാസത്തിന് വലിയ ഒരു സമൂഹത്തിൽ വലിയ വിലയും നിലയൊക്കെ ഉണ്ടായിരുന്നു, ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഇതിന്റെ ഗുണഭോക്താവ് ബ്രാഹ്മണനെ ആകാവ്, വേറെ ആരും ആ പാടില്ല എന്ന് ശഠിച്ച ആളാണ് ശങ്കരൻ. അതാണ് അതൊക്കെ ശങ്കരാചാര്യർ അംഗീകരിച്ച കാര്യമാണ്. വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ അവനെ രണ്ടായി പിളർക്കണമെന്നാണ് പറഞ്ഞത്. രണ്ടായിട്ട് പിളർക്കണം, ശരിയായ അറിവ് നേടുന്നവന് എന്ന് ആരാ പറഞ്ഞത്? ശങ്കരാചാര്യർ എന്ന് പറഞ്ഞ് ശങ്കരാചാര്യർ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അത് കണ്ടില്ല എന്നാ കേട്ടില്ല എന്നാ നടിക്കാൻ പറ്റുമോ? അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ മതത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് പോയത് വന്നത്. എല്ലാ മതവും കണക്കാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്, മനസ്സിലായി. പിന്നെ ഈ മതങ്ങളുടെ സാരം ഒന്നെന്ന് പറയുന്നത് ഒരു രണ്ടു തരത്തിലാണ് പ്രധാനമായും പറയുന്നത്. ഒന്നെന്താണ്? എല്ലാ മതങ്ങളും മനുഷ്യനെ ഒരു മുന്നോട്ട് നയിക്കുന്നു എന്ന് വെച്ചാൽ, അത് മതങ്ങളെന്ന് പറയുമ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ മതങ്ങളുടെ മതങ്ങളിലുള്ള ആധ്യാത്മിക വശം മാത്രം എടുത്തിട്ട് പറയണം. അല്ലാതെ മനുഷ്യന് ഈ മതജീവിതം എന്ന് പറയുന്ന ഒന്നുണ്ട്, മതജീവിതം. മതജീവിതം എന്ന് പറയുന്നത് മനുഷ്യനെ ഒരിക്കലും മുന്നോട്ട് നയിക്കത്തില്ല. മതജീവിതങ്ങളെന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനെപ്പോഴും താഴോട്ട് നയിക്കത്തില്ല. മതത്തിൽ നിന്ന് ആത്മീയത എന്ന് പറയുന്ന ഒരു അംശം മാത്രം എടുത്ത് ചിന്തിച്ചാൽ അത് ശരിയാണ്, അവനെ മുന്നോട്ട് നയിക്കുന്നതാണ്. മറ്റത് മതജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഒരു മതത്തിന്റെ ആ നിഷ്ഠകളിൽ, ആചാരങ്ങളിൽ ഇതെല്ലാം മനുഷ്യനെ ഇടുക എന്ന് പറയുമ്പം അതിനകത്ത് പ്രധാനമായിട്ട് ഇപ്പോൾ ഹിന്ദുമതം തന്നെ എടുക്കുന്നു. ഹിന്ദുമതത്തിന്റെ ഒരു പ്രധാനമായ കാര്യമാണ് വിഗ്രഹാരാധന. അതെ, ഹിന്ദുമത വിശ്വാസികളെല്ലാം വിഗ്രഹാരാധന. പക്ഷെ അതിപ്പോ തത്വത്തില് ക്രിസ്ത്യാനിയും അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ പള്ളികളിലൊക്കെ വിഗ്രഹങ്ങളുണ്ട്, അത് വേറെ കാര്യം. അത് ഉണ്ട്, എന്നാലും വിഗ്രഹാരാധകർക്ക് അവരെതിരാണ്. പിന്നീട് ക്രമേണ അതിന് വിഗ്രഹാരാധന വന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാലും അതിന് ഈ പെന്തക്കോസ്ത് പോലെയുള്ള വിഭാഗങ്ങളൊക്കെ അവരൊന്നും വിഗ്രഹാരാധന അതൊന്നും അംഗീകരിക്കുന്നില്ല. പള്ളിയിലെ അത്തരം ഇതൊന്നും കുരിശ് പോലും അംഗീകരിക്കാത്തവരുണ്ട്. പിന്നെ ഇസ്ലാം മതമാണെങ്കിൽ പറയണ്ട, ഇസ്ലാം മതത്തിൽ അവര് പിന്നെ പണ്ട് ഇന്ത്യയിലേക്ക് അവർ ആക്രമണം നടത്തിയതിന് വിഗ്രഹാരാധനയെ അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വിഗ്രഹങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവരും, എന്നാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന പോലെയല്ല. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമാണത് കാബ എന്ന് പറയുന്നത്. ഏതും മുസ്ലിം വീട്ടിൽ ചെന്നാൽ അവിടെ ഒരു കാബയുടെ പടം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ അതിനെ അവർക്ക് ആരാധിക്കും, അതവർക്ക് ആരാധ്യമാണ്. അവരതിന്റെ മുമ്പിൽ ദീപാരാധന കാണിക്കില്ലെന്നേ ഉള്ളൂ. പിന്നെ ഈ അവിടെയാണെങ്കിൽ മക്കയിലാണെങ്കിൽ നിയമപരമായിട്ട് അവിടെ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല. അതിന് പ്രവേശനം ഇല്ലാതിരിക്കാൻ അവർ പറയുന്ന ഒരു കാരണം വിഗ്രഹാരാധകർ അവർ അവിടെ കയറിക്കൂടാന്നാണ്. ഈ യഹൂദന്മാരുടെ ഒരു പൂർവ്വപിതാമനാണ് എബ്രഹാം. എബ്രഹാമാണ് അത് കാബ പണികഴിപ്പിച്ചതെന്നാണ് അവര് വിശ്വസിക്കുന്നത്. ചരിത്രമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല, മുസ്ലിങ്ങൾ അങ്ങനെ കരുതും. അപ്പോൾ അന്ന് ഈ ഇത് പണി കഴിക്കുമ്പോൾ ഈ എബ്രഹാം ഒരു കല്ലെടുത്തിട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറിയെന്നാണ് ഇത് പണിതെന്ന് എബ്രഹാം അനുയായി. ആ കല്ലിപ്പോഴും അവിടെ വച്ചിട്ടുണ്ട്, ഈ മക്കയിൽ ഈ കബ എന്ന് പറയുന്ന സ്ഥലത്ത് കല്ല് വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളൊക്കെ അരിപ്പോയി ചുംബിക്കും. അത് വേറെ, അതിന് കബയ്ക്ക് അകത്തൊരു കല്ല് വെച്ചിട്ടുണ്ട്, അത് വേറെ കല്ലാണ്. കല്ല് ഒരുപാടുണ്ട് അവിടെ, അവിടെ ഒരുപാട് കല്ലുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. എല്ലാ കല്ലുകളും എടുത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഈ മുഹമ്മദ് ഒരു കല്ല് വെച്ച്. ഇന്നിപ്പോ ഈ കല്ലിനെ ആരാധിക്കാനാണ് എല്ലാവരും ഇവിടെ പോകുന്നത്. ഒരു കല്ലിനെ അവർ ആരാധിക്കുന്നുണ്ട്, അതിങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അത് പളങ്കിലും സ്വർണത്തിലും ഒക്കെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഈ മുഹമ്മദ് വരുന്നതിന് മുമ്പ് അവിടെ ഒരുപാട് വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു. അത് മാറ്റി ഒരു വിഗ്രഹമാക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു തരത്തിൽ അവർ എന്ത് ചെയ്യുന്നു, വിഗ്രഹത്തെ ആരാധിക്കുന്നു. എന്നാൽ ഹിന്ദുക്കളുടെ വിഗ്രഹാരാധന മറ്റുള്ളവരുടെ വിഗ്രഹാരാധന എതിർക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് മതജീവിതം എന്ന് പറയുന്നത്. മതജീവിതത്തിൽ യുക്തിരഹിതമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത് മതത്തെ എടുത്താലും ശരി, യുക്തിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് എടുത്തു പോയിക്കഴിഞ്ഞാൽ മതസാരം ഒന്നെന്ന് പറയാൻ പറ്റില്ല ആ രീതിയിൽ. പിന്നെ ഒരു ജീവനെ മുന്നോട്ട് നയിക്കുന്നു ആത്മീയമായി എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോ എന്താണ് അങ്ങനെ പറയുമ്പോൾ തന്നെ, ഇപ്പൊ ക്രിസ്തുമതം, ക്രിസ്തുമതത്തിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരും എന്നുവെച്ചാൽ പഴയ നിയമം അത് അതിലുമൊക്കെ നിറയെ യുദ്ധങ്ങളും കൊല്ലലും കൊലയും ഒക്കെ തന്നെയാണ് അതിനകത്തും പറയും. അവിടെ കർത്താവിന് പ്രിയം ചെയ്യാൻ വേണ്ടി കൊല്ലാൻ അവിടെയും പറയുന്നുണ്ട് പഴയ നിയമത്തിലൊക്കെ. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞു, ക്രിസ്തു വന്നവും പറഞ്ഞു, പ്രവാചകന്മാരുടെയും മോസസ് പോലെയുള്ള പ്രവാചകന്മാരുടെയും നിയമങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു, ഇനി ഇത് കൃപയുടെ കാലമാണെന്ന് ക്രിസ്തു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന് ക്രിസ്തു ഒരു മാറ്റം വരുത്തി. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിലൊരു ഒരു പ്രത്യേകതയുണ്ട്. എന്താണോ അവിടെ കുറച്ച് പരസ്പര സ്നേഹവും, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും, വെറുതെയോട്ടത്ത് അടിക്കുന്നവൻ അടിച്ചോട്ട് കാണിച്ചു കൊടുക്കുക, അങ്ങനെ ഒരുപാട് സഹവർത്തിത്വത്തിൻ്റെ മനുഷ്യന്റെ സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും എല്ലാം ഒരുപാട് ഉപദേശങ്ങൾ, ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ, ഗിരിപ്രഭാഷണങ്ങളും മറ്റും. അവിടെ മനുഷ്യനെ പരസ്പരം ആക്രമിക്കാനും കൊല്ലാനും ഒന്നും അവിടെ പറയുന്നില്ല. അതതിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വമാണ്. മനുഷ്യന്റെ സഹവർത്തിത്വമാണ് അവിടെ പറയുന്നത്. അത് ക്രിസ്തുവിന്റെ ഉപദേശം. പക്ഷെ ക്രിസ്തു മതം അങ്ങനെ എടുക്കാനൊന്നപ്പോ അവരും എന്ത് ചെയ്തു, കൊല്ലാൻ അവരും തുടങ്ങി. എന്നാൽ ഇനി ഇസ്ലാം മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊലയോട് കൊല, കൊല്ലുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അതിലെ മെയിൻ പരിപാടി. യഹൂദന്മാരുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടും സാഹോദര്യം പാടില്ല, മറ്റുള്ളവരോട് വളരെ പരുഷമായി പെരുമാറണം, യുദ്ധം ചെയ്യണം, ഇങ്ങനെയുള്ള ആഹ്വാനങ്ങൾ ധാരാളമുണ്ട്. പിന്നെ ഇസ്ലാമിസ്റ്റുകൾ അതിനെ പറയുന്നത് അതൊക്കെ ഒരു യുദ്ധ സന്ദർഭത്തിൽ പറഞ്ഞാണ്. യുദ്ധ സന്ദർഭം എന്ന് വെച്ചാൽ ഈ യുദ്ധം എങ്ങനെ വന്നു? യുദ്ധം എങ്ങനെ വന്നത്? അത് നബി മുഹമ്മദ് പറഞ്ഞു, എനിക്ക് വെളിപാടുണ്ടായി എന്ന് പറഞ്ഞപ്പോ ഒരു 10-12 വർഷം 610 വെളിപാടുണ്ടാകുന്നത്. അവിടെയുള്ള ഖുറൈഷികളോട് പറഞ്ഞു, അവരാരും ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കില്ല. കാരണം അന്ന് അവിടെ വെളിപാടുള്ള വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു, ഇതിലും നല്ല വെളിപാടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് നബി മുഹമ്മദ് പറഞ്ഞ ആരും സ്വീകരിച്ചില്ല. പിന്നെ മുഹമ്മദ് എന്ത് ചെയ്തു? ആകാശത്ത് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു, ചന്ദ്രനെ രണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ടും ആരും അംഗീകരിക്കുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം കിടന്നുറങ്ങിയിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ്, ഞാൻ ഇന്നലെ ഒരു കുതിരയുടെ പുറത്ത് 7 ആകാശം കിടന്നു മേളിൽ പോയി സ്വർഗത്തിൽ പോയി പിതാ മറ്റേ ആരാണ് അള്ളാഹുമായിട്ടൊക്കെ സംസാരിച്ചെന്നു. എന്നിട്ടും ആൾക്കാർ സ്വീകരിച്ചു. 100 പേര് പോലും തികച്ചു കിട്ടിയില്ല 10-12 വർഷം അവിടെ ഇരുന്ന് ഈ ഇത് നടത്തിയിട്ടൊന്നും ആരും കേട്ടില്ല. അതാണ് പിന്നെ അവിടെ നിന്ന് മദീനയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് പിന്നെ അതുവരെയുള്ള ഈ ഖുർആൻ എന്ന് പറയുന്ന ക്രമമായിട്ട് നമുക്ക് വായിക്കാം. കാരണം ഖുർആൻ ഹദീസുകളും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഏത് സമയത്താണ് പിന്നെ ഈ ഓരോ ആയത്തുകളും ഇറങ്ങിയിട്ടുള്ളതെന്നുള്ളത് അത് ഇത് രണ്ടും കൂടി ചേർത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ 10-12 വർഷം ഇവരുടെ ഇടയിലിരുന്ന് ഈ മതം പ്രചരിപ്പിക്കുന്ന സമയത്ത് നബി ക്ഷമയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സൗഹാർദ്ദത്തെക്കുറിച്ചും പറയും. അവിടെയൊന്നും യുദ്ധത്തെക്കുറിച്ച് പറയുന്നില്ല. കാരണം അപ്പോൾ ഈ ചുറ്റുമുള്ളവരെ ഇതിലേക്ക് തന്റെ മതത്തിൽ ചേർക്കാൻ വേണ്ടി അനുനയത്തിലാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം അന്ന് അവരോട് യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല, ആകെ 10-15 പേരെ ഉള്ളൂ. അപ്പൊ അപ്പോഴത്തെ ഇതല്ല ഖുറാനി കാണുന്നത്. അത് കഴിഞ്ഞ് മദീനയിൽ പോയി അവിടെ കുറച്ച് ആൾക്കാരെ സ്വാധീനിച്ച് യുദ്ധമൊക്കെ തുടങ്ങി. യുദ്ധം തുടങ്ങി, പണം വന്നു, അടിമകളെ കിട്ടിത്തുടങ്ങി, മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ഖുറാന്റെ സ്വഭാവം മാറുകയാണ്. അവിടെ പിന്നെ യുദ്ധങ്ങളെക്കുറിച്ചും കൊല്ലണമെന്നും മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കണമെന്നും പിന്നെ അതനുസരിച്ച് ഈ ഓരോ സന്ദർഭങ്ങളിൽ മുഹമ്മദിന്റെ ഒരു ഭാര്യയെ കുറിച്ച് പിന്നെ ആൾക്കാർ വന്നു അവര് ശരിയല്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു. മുഹമ്മദിന്റെ ഒരുപാട് 8 പേരുണ്ട് ഭാര്യമാര്, പിന്നെ അടിമകള്, അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട് എന്ന് പരാതി പറഞ്ഞു. പരാതി പറഞ്ഞപ്പോഴത്തേക്ക് അവസാനം ഒരു വിചാരണ നടത്തി. അപ്പൊ 3 സാക്ഷികളുണ്ട്. മൂന്ന് സാക്ഷികളുണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഭാര്യ വളരെ ചെറുപ്പമാണ്, നബിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ 3 സാക്ഷികൾ വന്നാൽ ഇവരെ ശിക്ഷിക്കേണ്ടതാണ്. അപ്പോഴാണ് ഒരു ആയത്തിറങ്ങുന്നത്. ആരോഗ്യ അള്ളാഹു പറയുന്നു, ഒരു വ്യഭിചാരത്തിനെ സംബന്ധിച്ച് 4 സാക്ഷികളുണ്ടായിരുന്നാലും ശിക്ഷിക്കാവൂ. മൂന്ന് പേരെ കിട്ടി, 4 പേരില്ലാതെ വന്നപ്പോഴാണ് അടുത്ത. ഇതുപോലെയാണ് ഈ ഖുർആൻ മുഴുവൻ മനസ്സിലായത്. 4 പേര്, 4 സാക്ഷികളുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ പറ്റൂ. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ കോടതിയെ അലക്ഷ്യം. ഇതൊക്കെ തെളിവുകളുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് തമാശകൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോമഡിയാണ്. പക്ഷേ മനുഷ്യന്റെ ഈ വൈകാരികമായ ഭാവങ്ങൾ, അപ്പൊ നമ്മൾ പറയുമ്പോൾ അത് പിന്നെ ഒരു മതത്തെ എന്താണ് നിന്ദയാണെന്നോ നിഷേധമാണെന്നോ പറയാൻ പറ്റില്ല. ഇത് അതിലുള്ള കാര്യമാണ്, അത് എഴുതിവെച്ചിരിക്കുന്ന കാര്യമാണ്, അവരംഗീകരിക്കുന്ന കാര്യമാണ്. ഇന്ന് നമുക്ക് തോന്നുമ്പോൾ ഇത് വലിയ തമാശയായിട്ട് തോന്നും. ഇത് ഒരു മതത്തിലല്ല, എല്ലാ മതങ്ങളിലും ഇങ്ങനെയുള്ള കോമഡികളുണ്ട്. അപ്പൊ ഇതിനെ ആണ് മനുഷ്യൻ സ്വീകരിച്ചിട്ട് ജീവിക്കുന്നത്. അതാണ് മതജീവിതം എന്ന് പറയുന്നത്. അതാണ് മതജീവിതം. ഇതൊക്കെ ജീവിതത്തിൽ അംഗീകരിച്ച് ജീവിക്കുകയാണ് മതത്തിൽപ്പെട്ട ആൾക്കാർ. അപ്പൊ ഇത് ഇപ്പോൾ ഒരു മുസ്ലിമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നബി ചന്ദ്രനെ പുലർത്തി കാണിച്ചു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ശരിയാണെന്ന് ചോദിച്ചാൽ പറയും ശരിയാണ്, നബി അന്ന് പുലർത്തി കാണിച്ചു, രണ്ടായിട്ട് പുലർത്തി പിന്നെ ഒട്ടിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയൊരു വിഭാഗമുണ്ട്. അതിന് കഴിവുള്ള ആളായിരുന്നു നബി. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മതജീവിയോട് എന്തു പറയാനാണ്? അവരെങ്ങനെയാണ്? നബി ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി മേളി പോയോ എന്ന് ചോദിച്ചാൽ പോയി, ഒറ്റ രാത്രികൊണ്ട് പോയിട്ട് വന്നു. അപ്പൊ നബിയുടെ ഭാര്യ പറഞ്ഞു, മേപ്പടിയെ ഇന്നലെ ഇവിടെ നിന്ന് എങ്ങും പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഹദീസുകളുണ്ട്, ഇവിടെ പോയിട്ടേ ഇല്ല. അതാ പറയുന്നത് മുത്തം തമാശയാണ് ഇങ്ങനെ. അത് വഴി വെച്ചിട്ടുണ്ട് ഈ നബിയുടെ ഭാര്യ ഫാത്തിമ പറഞ്ഞു, മേപ്പടെ ഇങ്ങനെ എനിക്കറിയാം, ഇവിടെ തന്നെ ഖുറാഖ് എന്ന് പറയുന്ന ഒരു കുതിരയുടെ പുറത്ത് കയറി പോയെന്ന് പുള്ളി വിദ്യാഭ്യാസം പറയണം. ആൾക്കാരെ എങ്ങനെ ഇത് വിശ്വസിപ്പിക്കണം? വഹി എന്ന് പറയും, വഹി എന്ന് വെച്ചാൽ ദിവ്യപ്രബോധം. എനിക്ക് വഹി കിട്ടിയിരിക്കുകയാണ് ദൈവത്തിന്റെ. അപ്പോ പിന്നെ വഹാബി ഇവരുടെ കൂട്ടത്തിൽ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതും നബി എന്ന് പറയുന്നത്, ഇനി വേറെ പ്രവാചകന്മാരൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹാവുള്ള ബഹായി മതം പിന്നീട് ഒരാൾ സ്ഥാപിച്ചു. അയാൾ പറഞ്ഞു ഞാനൊരു പ്രവാചകനാണെന്ന് പറഞ്ഞു. പുള്ളി എല്ലാ മതങ്ങളും സത്യമാണെന്നൊക്കെ പറഞ്ഞ ആളാണ്. പുള്ളിയെ കൊന്നുകളഞ്ഞു. പിന്നീട് ആരെങ്കിലും അങ്ങനെ ഒരു പ്രവാചകത്വം അവകാശപ്പെട്ട കൊന്നുകളയും. അത് അംബേദ്കർ എഴുതിയിട്ടുണ്ട്, ഒരു കയ്യിൽ ഖുറാനും വേറൊരു കയ്യിൽ വാളുമായി നടന്ന് ഇവർ ലോകം മുഴുവൻ പോയടം മുഴുവൻ മനുഷ്യനെ കൊന്നു എഴുതി വെച്ചിട്ടുണ്ട്. അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പഠിച്ചിട്ട് എഴുതി വെച്ചാണ്. അപ്പൊ അത്തരം മതങ്ങൾ അത് നോക്കുക, ഇത്രയും വലിയ സ്നേഹവും കാരുണ്യവും ഒക്കെ ക്രിസ്തു പറഞ്ഞതിന് ശേഷമാണ് അതിന് നേരെ വിപരീതമായൊരു സ്റ്റാൻഡ് എടുത്തത്. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, നബി പറയുന്നുണ്ട് നല്ല കാര്യം, നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ നീ ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അയൽക്കാരൻ ആരായിരിക്കണം? മുസ്ലിം ആയിരിക്കണം. ഇതാണ് അവിടുത്തെ പ്രശ്നം. മറ്റുള്ളവനോട് സൗഹൃദം പാടില്ല അരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആദ്യകാലത്തല്ല പിൽക്കാലത്ത്. അപ്പോ ബലപ്രയോഗത്തിനും ഹിംസയിലുമൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരെ. ഇനി ഏറ്റവും രസകരമായ കാര്യം, നബിയുടെ കാലത്ത് നബി എന്നെ പറഞ്ഞെന്നാണ് ഹിന്ദുസ്ഥാൻ ആക്രമിക്കണമെന്ന്, ആക്രമിച്ച സ്വർഗത്ത് പോവാൻ. എന്നുവെച്ചാ ഇത് ഏഴാം നൂറ്റാണ്ടിലാണ്, ഏഴാം നൂറ്റാണ്ടിലൊക്കെ അവർക്ക് അറിയാം ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടെന്ന്. ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്ത്യാനികളൂടെ വന്നെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും മൂന്നാം നൂറ്റാണ്ടിൽ വന്നു മുസ്ലിങ്ങളും വന്നു ഇവിടെ. അപ്പൊ അവർക്കിങ്ങനെ ഒരു വളരെ, ഇന്ത്യ എന്ന് പറയുന്നത് വളരെ സമ്പന്നമായ ഒരു രാജ്യമാണ്. അവിടെ എന്തായാലും വെറും പാറയും മണലും ഈന്തപ്പനി തന്നെ ഉള്ളൂ. ഇവിടെ അതുപോലെയാണ്. ഇങ്ങനെ ഒരു രാജ്യത്തെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്ന് അന്ന് തന്നെ നമ്മി പറഞ്ഞായിട്ട് ഹദീസുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഖലീഫയുടെ കാലത്ത് ഒരു ടീമിനെ ഇങ്ങോട്ട് അയച്ചെന്നാണ്. പക്ഷെ അത് പരാജയപ്പെട്ടുപോയി, ആക്രമിച്ച് കീഴ്പ്പെടുത്താനൊന്നും പറ്റിയില്ല. അപ്പോ അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാമെന്നാണ്. ഇനി ഈ കാശ്മീരിലൊക്കെ ഒന്നും അവർ പാകിസ്ഥാനിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഈ ആക്രമണം നടത്തുന്ന വെറും എന്താണ് ഇത് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെ ആക്രമിച്ച് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകുമെന്നാണ് അവരുടെ വിശ്വാസം. സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ആക്രമിച്ച് മരിച്ചാൽ സ്വർഗത്ത് പോകാം. സ്വർഗത്ത് പോയ 72 ഹൂറികളും മദ്യപ്പുഴയും അധികം കിക്കാവത്തില്ലെന്നാ പറയും. അവിടുത്തെ മദ്യം ഇവിടുത്തെ പോലെയല്ല, ലൈറ്റ്. ഇങ്ങനെയൊക്കെയുള്ള കോമഡികൾ എഴുതി വെച്ചിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇത് എന്ന് വിചാരിച്ച് നല്ലൊരു ശതമാനം കുടിക്കുകയും ചെയ്യും. അത് വേറെ കാര്യം, റാമെന്നൊക്കെ പറയും. പക്ഷെ എന്ന് വെച്ചാൽ അത് ബിസിനസ് ചെയ്യരുതെന്നാണ്. പക്ഷെ അവർ ചെയ്യുന്ന പരിപാടികൾ എന്താ, ഈ മലദ്വാർ ഗോൾഡ് എന്ന് കേട്ടിട്ടുണ്ട്, അതിന്റെ ഏറ്റവും വലിയ കച്ചവടമാണ്. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ശരിയാവത്തില്ല. അതൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്യുന്ന എല്ലാം ഉണ്ട്. അപ്പൊ മതം എന്ന് പറയുന്നത് മതജീവികളോട് മതത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പരമത സാരവും ഏകോ എന്ന് പറയുമ്പോൾ എല്ലാ മതവും മനുഷ്യരെ എന്താണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മോക്ഷ സ്വർഗമാണ്, അത് ശരിയാണ്. മോക്ഷം സ്വർഗമാണ്, സ്വർഗത്തിലേക്ക് നയിക്കുന്നു. സ്വർഗത്തിലേക്ക് നയിക്കുന്ന എങ്ങനെ, ആ സ്വർഗം എന്താണ്, സ്വർഗത്തിലേക്ക് എങ്ങനെയാണ്, വേറെ തന്നെ കൊന്നിട്ട് ചത്താ സ്വർഗത്ത് പോകുന്ന പറയുന്നത് എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത്. എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നു, ഒരു മതത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന മതം. ഇന്നിപ്പോ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ബോധമുള്ളവരെല്ലാം അത് കളയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ നമ്മളെന്താണ് ശരിയായ മതം എന്ന് പറയുന്നത് എന്താണ്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാഭിജീതനെന്നു ജഗതിയിലും മതം. ഇത് പറഞ്ഞാൽ ശരി. ഇത് പറയണമെങ്കിൽ അത് സ്വീകരിക്കാം. എല്ലാവരും അവനവന്റെ സുഖത്തിന് വേണ്ടി ആണ് പ്രവർത്തിക്കുന്നത്. അത് ഒരു മതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവരും എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും എന്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ തൻ പ്രിയം അവരെ പ്രിയമായി വരയണം, തന്റെ പ്രിയം അന്യന്റെ പ്രിയമായിരിക്കണം, അന്യന് ദ്രോഹം ചെയ്യരുത്, തന്റെ സുഖം അന്യന്റെ സുഖമായിരിക്കണം. ഇതൊരു മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാം. മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ മതജീവിതത്തിൽ നന്മയുണ്ടെന്ന് കണ്ടെത്താൻ പറയാം. പിന്നെ ചെല്ലു പറയുന്നത് എന്താണ്, ജനങ്ങളെ സദാചാരനിഷ്ഠ മതമാണ് സദാചാരനിഷ്ഠ കൊണ്ടുവന്നത്. സമൂഹ ജീവിതത്തിൽ അത് സദാചാരം കൊണ്ടുവന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ മതാചാരങ്ങൾ പലതും പ്രാകൃതമാണ്. അത് മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അതൊന്നും പാലിക്കാൻ പറ്റിയ ആചാരം കണ്ടി ഒരു മതത്തിനുള്ള ആചാരം, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള സമീപനം. ഈ ISIS പോലെയുള്ളവർക്ക് എന്ന് വെച്ചാൽ ഈ വികലാംഗരായ ആൾക്കാരെ കൊന്നുകൾ, അവർക്കൊന്നും ജീവിക്കാൻ അവകാശമില്ലെന്നാണ് പറയും. അവരെ കൊന്നുകളും വികലാംഗനായി ജനിച്ചു കഴിഞ്ഞാൽ കൊല്ലണമെന്നാണ്. ഇതൊക്കെ ഈ മതത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു മതം എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു ആശയമാണെങ്കിൽ ശരിയാണ്. എന്താണ്, എല്ലാവരും അവനവന്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പൊ തന്റെ സുഖം അന്യന്റെ ദുഃഖത്തെ ഉണ്ടാക്കരുത്. ഈ ഒരു മതം എന്ന് പറയുന്നത് ഒരു വളരെ ഉത്തമമായ ഒരു ആശയം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും സ്വീകരിക്കാം. പിന്നെ പ്രായോഗികമായ ജീവിതത്തിലേക്ക് വരുമ്പം ഒരാൾ ഈ ഒരു ആശയത്തോടെ എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു അതനുസരിച്ചിരിക്കും അവന്റെ വിജയം. നമുക്കിങ്ങനെ വാക്കുകൊണ്ട് പറയാം, ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുമ്പോൾ തന്റെ സുഖം താൻ തന്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അത് മറ്റൊരുത്തിന് ദുഃഖം ഉണ്ടാക്കരുതെന്ന് പറയുമ്പം പറയുന്ന പോലെ അല്ല അത് പ്രവർത്തിക്കുന്നു. പ്രവർത്തിയിൽ അത് ഏതറ്റം വരെ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ ആശയത്തോട് വളരെ ആത്മാർത്ഥതയുള്ള ഒരാൾക്ക് മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ പറ്റൂ. അതാണ് ഒരു മതം എന്നിവിടെ ഇവിടെ ഗുരു മുഖ്യമായും പറയും. പിന്നെ ബാക്കി പറയുന്നതെല്ലാം എന്തിനു പറഞ്ഞു എന്ന് വെച്ചാൽ മതകലഹങ്ങളെ ഒഴിവാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മതങ്ങളെ നിന്ദിച്ചിട്ട് മതത്തിന്റെ പേരിൽ ആൾക്കാർ പരസ്പരം കൊല്ലരുത്. അതിനു വേണ്ടിയിട്ട് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പരമതസാരവും ഏകമെന്ന് പറയുന്നത്? എന്താ സാരം? പരമതത്തിന്റെ സാരം എന്താണ്? ഇത് തന്നെയാണ്. എല്ലാവരും ആനവന്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. എല്ലാ മതത്തിലുള്ളവരും ഇത് തന്നെയാണ്. മതമില്ലാത്തവനും അത് തന്നെയാണ് എന്നിവിടെ പറയുന്നു. ഇത് മതത്തിന്റെ മാത്രം സാരമല്ല, മനുഷ്യ ജീവന്റെ തന്നെ സാരമാണെന്ത്? അവനവന്റെ സുഖത്തിന് വേണ്ടി മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് മതങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പലവിധ യുക്തി പറഞ്ഞു മതങ്ങളെ നിന്ദിച്ച് പരസ്പരം പോരടിക്കരുത്. ഇതാണ് ഇവിടെ പറയുന്നതിന്റെ മതകലഹങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പറയുന്നതിന്റെയൊക്കെ ചുരുക്കം. ഒരു മതം അന്യന നിന്ദ്യം ഒന്നിലോ ഒതുങ്കരു അപരന്റെ കണക്കിനൂനമാകും ധരയിൽ ഇതിന്റെ രഹസ്യം ഒന്നുതാനെന്ന് അറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. ഒരു മതം അന്യന നിന്ദ്യം. ഒരു മതം ഹിന്ദുമതത്തെ എടുക്കുക, അതൊരു മതമായി. അന്യന് ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ സംബന്ധിച്ച് എന്താണ്? ഇത് നിന്ദ്യമാണ്, കാരണം ഇതിനകത്ത് വിഗ്രഹാരാധനയുണ്ട്. എന്താണ് ഒന്നിന്റെ ബോധം കരവ് കരു അപരന്റെ കണക്കിന് ഊനമാകും. ഇസ്ലാം മതത്തിലോ ക്രിസ്തു മതത്തിലോ ഒന്നിന്റെ ബോധം കരു പറയുന്ന ഒരു കരു എന്ന് വെച്ചാൽ ഒരു വിഷയം, അതില് മതത്തിന്റെ ഭാഗമായി അവര് പറയുന്നതും ആചരിക്കുന്നതുമായ ഒരു കാര്യം. കരുവ് അവരെന്റെ കണക്കിന് ഊനമാകും. ഹിന്ദുവിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ എന്താണ് അത്? പോരായ്മയുള്ളതാണ്. ഇത് സാധാരണ ശരിയാണ്. കാരണം ഇപ്പോൾ ഇസ്ലാം ചിഹ്നത്ത് ചെയ്യുന്നു, ഹിന്ദുവിനെ ചെയ്യാൻ പറ്റും. ഹിന്ദു പറയാൻ അതിനാവശ്യമാണെന്നും അതൊരു മതാചാരമാണ്. ഈ മതാചാരങ്ങളിൽ എങ്ങനെയാണ് യോജിക്കുന്നത് പരസ്പരം? ഒരിക്കലും ഇത് ഒരു വാസ്തവമാണ്. ഒരാളുടെ എന്താണ് മതത്തിന്റെ ഒരു ആശയവും പ്രവൃത്തിയും മറ്റൊരു മതക്കാരന് അത് സ്വീകാര്യമല്ല. അപ്പൊ ഇതിനെ യോജിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോ ഒരാളുടെ ഇപ്പൊ എല്ലാം അതും ഒന്നാണ്, അതുകൊണ്ട് പോയി സുന്നത്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധവളം ചെയ്യത്തില്ല, ചെയ്യൂ, അത് ചെയ്യാൻ പറ്റത്തില്ല. മറ്റതെന്താണ്? ഒരു കൂട്ടർ ചെയ്യുന്നത് ആ മതത്തിൽ ജനിച്ച് ആ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അവനതിൽ നിന്ന് മാറാൻ വയ്യാത്തതുകൊണ്ടാണ്. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനതിൽ നിന്ന് മാറിയിക്കാൻ പറ്റില്ല, കാരണം അവൻ അതിലവൻ ജനിച്ചു പോയി. അവനെ പിടിച്ച് കണ്ടിച്ചു കഴിഞ്ഞാൽ അവൻ സഹിച്ചേ പറ്റും. അപ്പോൾ ഇനി അതുപോലെ ഒരു മതം ഒരു ആചാരം ഇവിടെയുണ്ടെങ്കിൽ പിന്നെ അതും അവന് സഹിച്ചേ പറ്റും. ഒരു അങ്ങനെ ഒരു ആചാരം ഉണ്ടെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾക്കുണ്ടെങ്കിൽ അവരും അത് സഹിച്ചേ പറ്റും. കാരണം ഇതെല്ലാം അടിച്ചേൽപ്പിക്കുന്നതാണ് ഇത്തരം ആചാരം. അപ്പോൾ ഈ ഭാഗത്ത് മതത്തെ സമീകരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. മത ആചാരങ്ങളെ ഏകീകരിക്കുക, എല്ലാവർക്കും സ്വീകാര്യമായ ആചാരങ്ങളെ കൊണ്ടുവരിക, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ഇതെന്നും ഇങ്ങനെ ഇരിക്കും. അതാണ് ഒരു മതം അന്യന നിന്ദ്യം ഒന്നിലോതും കരു അപരന്റെ കണ ഊനമാകും. ഈ ഭാവം അങ്ങോട്ട് വിടുക, ഇത് ശരിയാക്കാൻ പറ്റത്തില്ല. അപ്പോ ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിന് പ്രസംഗിക്കാൻ പോയപ്പോ നമ്മുടെ ഒരു സ്വാമി ഒരു മുസ്ലിമിന്റെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു, ഒരു ആവേശം കൊണ്ട്. മനസ്സിലായേ? ഇവിടുത്തെ ഒരു സ്വാമി, ആ ശിവേരിയിലെ ഒരു സ്വാമി ആവേശം വന്ന് ഈ ജനക്കൂട്ടമൊക്കെ കണ്ട് എല്ലാം ഒന്നെന്ന് പറഞ്ഞു ഗുരുദേവ് ഇതാ പറഞ്ഞിരിക്കുന്നു പറഞ്ഞ് തൊപ്പിയെടുത്ത് സ്വന്തം തരും. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ ഒരു പരമത സാരവും ഏകമെന്ന് പറയുന്നത് ഇങ്ങനെയാ ധരിച്ചിരിക്കുന്നു നമ്മുടെ സ്വാമി. ഇത് നടന്ന സംഭവമാണ്, സ്വാമിയുടെ പേര് ഞാൻ പറയുന്നു. അപ്പോ എന്തായാലും ആ തലയിലെ തൊപ്പിയും വെച്ച് സ്വാമിയുടെ ഒരു ഫോട്ടോ എടുത്ത് മുട്ടത്തലയിലൊരു തൊപ്പിയായിട്ട് ഇരിക്കുന്ന ഫോട്ടോയൊക്കെ വന്നു പത്രത്തിൽ. അപ്പോ ഇതൊക്കെ വെറും പൊളിറ്റിക്സ് രാഷ്ട്രീയമാണ്. ഇതിനെന്താ ഗുരു പറഞ്ഞുമായിട്ട് എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ സ്വാമിയെ കൊണ്ടുപോയി എന്ത് ചെയ്യിക്കണം? ചെയ്യിക്കണം. ഒരു മതമാവും, എല്ലാവരും ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി. അങ്ങനെ ഒരിക്കലും ഇതാകത്തില്ല. പിന്നെ ധനയിൽ ഇതിന്റെ രഹസ്യം ഒന്ന് താനും അറിവളവും ബ്രഹ്മമെന്ന് അറിഞ്ഞിരിക്കണം. ഈ ലോകത്ത് ഇതിന്റെ രഹസ്യം ഒന്നാണ്. രഹസ്യം ഇതാണ്. എന്താണ് രഹസ്യം എന്ന് പറയുന്നതേ ഉള്ളൂ? എല്ലാവരും ഈ മതങ്ങളും എല്ലാം പറഞ്ഞ് ഇതും കൊണ്ട് കിടക്കുന്ന അവനവന്റെ സുഖത്തിന് വേണ്ടിയാണ്. ഇത് തന്നെ എന്റെ രഹസ്യം. എല്ലാവർക്കും ഇതില് ഒരു സുഖം കിട്ടുന്നുണ്ട്. കൂടുതൽ മതത്തിൽ തീവ്രത കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ തീവ്രതയിൽ അവനൊരു സുഖം അനുഭവിക്കുന്നുണ്ട്. മതത്തിന് വേണ്ടി മരിക്കാൻ നടക്കുന്നു, കൊല്ലാൻ നടക്കുന്നു, അത് അതിലൊക്കെ അവൻ സുഖം കണ്ടെത്തുന്നതുകൊണ്ടാണ്. ഇതാണ് ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത്. വേറെ രഹസ്യമൊന്നും ഇപ്പം മതജീവിയാണെങ്കിലും ശരി മതജീവി അല്ലെങ്കിലും ശരി രഹസ്യം ഒന്നുമല്ല. എന്താണോ എല്ലാവനും അവനവന്റെ സുഖത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യും. ഈ സ്വാമി അയാളുടെ തൊപ്പിയുടെ തലയിൽ വെച്ചത് തന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. തന്നെ മറ്റേയാൾ അയാളുടെ തലയിൽ തൊപ്പി വെച്ചിരിക്കുന്നു തന്റെ സുഖത്തിന് വേണ്ടിയിട്ട്. അപ്പോ ഈ ഇതിന്റെ സുഖം ഏതുവരെ പോകുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു മതം ഒരാൾ നടപ്പിലാക്കുന്നു. ഇപ്പൊ മുഹമ്മദ് തന്നെ പറഞ്ഞു എനിക്ക് വഴിപാടുണ്ടായി എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പറയുന്നു. പിന്നെ അതിന് വളരെ കഠിനമായി പരിശ്രമിക്കുന്നു നടപ്പിലാക്കാൻ. അനുയായികളെ ഉണ്ടാക്കുന്നു, യുദ്ധം ചെയ്യുന്നു, കീഴ്പ്പെടുത്തുന്നു, അത് പ്രചരിപ്പിക്കുന്നു. ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞ് തന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതെല്ലാം എന്ത്? അതയാളുടെ സുഖമല്ല, അത് തന്റെ സുഖത്തിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അങ്ങനെ തന്റെ സുഖത്തിന് വരുന്നത് അപരപ്രിയ ഹേതുവായി വരേണം. അന്യർക്കും അത് സുഖം ഉണ്ടാക്കണം എന്നുള്ള ഭാഗം ചിന്തിക്കുന്നുണ്ടെന്നേ. തനിക്ക് നേതാവാകണം, തനിക്ക് അനുയായികളെ കിട്ടണം, താൻ പറയുന്ന ലോകം അനുസരിക്കണം, അത് തന്റെ സുഖമാണ്. ഇത് വളരെ ലളിതമായി മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. ധരയിൽ ഇതിന്റെ രഹസ്യം ഒന്നും, എല്ലാവരും അവനവന്റെ സുഖത്തിന് വേണ്ടി. നമുക്ക് ഒരാള് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് തന്റെ വ്യക്തി ജീവിതത്തെ വളരെ തന്നെ മാത്രം ചുറ്റിപ്പറ്റി താൻ ജോലി ചെയ്യുന്നു, കാശ് സമ്പാദിക്കുന്നു, പിന്നെ സ്വാർത്ഥമായി ജീവിക്കുന്നു, അത് ഒരു വ്യക്തിയുടെ ഒതുങ്ങുന്നു. പിന്നെ അത് കുടുംബത്തിൽ ഒതുങ്ങുന്നു. പിന്നെ ഇത്തരം ഭ്രാന്ത ആശയങ്ങൾ കൊണ്ടുവന്ന ഒരു സമൂഹത്തിൽ മുഴുവൻ ഇതെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ പരദ്രോഹമായി മാറും. അവിടെയാണ് തവര. അയാൾ ചെയ്യുന്ന സുഖത്തിന് വേണ്ടി തന്നെ, പക്ഷെ അത് അപരപ്രിയ ഹേതുവായി വരുന്നില്ല. അത് വലിയ തകരാറാണ്. അതുകൊണ്ട് ഈ മതങ്ങളെ ഒന്നാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. പിന്നെ അങ്ങനെ പരിഷ്കരിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ മതത്തെ പരിഷ്കരിക്കണമെങ്കിൽ ആ മതത്തിനകത്തുള്ളവരല്ലേ പരിഷ്കരിക്കേണ്ടത്. മതത്തിനകത്തുള്ളവർക്ക് ഒരു മതത്തെ പരിഷ്കരിക്കാൻ പറ്റും, പക്ഷെ ആ മതത്തിന്റെ അകത്തുള്ളവർ ഇങ്ങനെ തീവ്രവാദപരമായ ആശയങ്ങളിലേക്ക് പോയി കഴിഞ്ഞു പിന്നെ അത് ആര് പരിഷ്കരിക്കും? സാധിക്കില്ല. അപ്പൊ ഗുരു തന്നെ പറയും, മതത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ആ മതത്തിന്റെ ആചാര്യന്മാരതിനെ പരിഷ്കരിക്കണം. പക്ഷെ ഇത്തരം മതങ്ങളെയൊക്കെ എങ്ങനെ പരിഷ്കരിക്കും? അതിന്റെ അടിസ്ഥാനപരമായ പ്രമാണം തന്നെ കൊല്ലാനും മറ്റും പ്രേരിപ്പിക്കുന്നതാണ്. അപ്പൊ അത് ആര് പരിഷ്കരിക്കും? പരിഷ്കരിച്ച മതമില്ല. അതാരോ എഴുതി വെച്ചത്, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് അത് ഗുരു എഴുതിയല്ല. കർണാഭവനം എങ്ങനെ പറയാൻ പറ്റും? എന്റെ അയൽവാസി ക്രിസ്തുവിനോടും മുസ്ലിമിനോടും ഒരിക്കലും പറയാൻ പറ്റില്ല. പറയുന്ന ഇതാണ് ആദ്യത്തെ ഈ 12 വർഷക്കാലം തന്റെ ജനഹൃദയശികളുടെ ഇടയിൽ ഇരുന്ന് ഈ മതം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പം വളരെ ക്ഷമയുണ്ടായിരുന്നു. അപ്പോഴുള്ള ഖുറാനിലെ ചില വാക്യങ്ങളൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ പറയാം എന്താണ് കരുണയുണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെയല്ല അവസാനിക്കുന്നത്. മദീനയിലെത്തിയതിന് ശേഷം വന്ന ആയത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുഴുവൻ യുദ്ധവും നിങ്ങളുടെ യുദ്ധം ശത്രുക്കളോടുള്ള യുദ്ധം അവർക്ക് വളരെ പരുഷമായി അനുഭവപ്പെടണം എന്നൊക്കെ വളരെ ഹിംസാത്മകമായ ഉപദേശങ്ങളാണ് പറഞ്ഞില്ലേ. 29 അല്ലെങ്കിൽ 30 യുദ്ധങ്ങളിൽ നേരിട്ട് പങ്കെടുത്തയാൾ എങ്ങനെയാണ് കർണാവാനാകുന്നത്? കൊല്ലുന്ന ഒരാൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അംഗീകരിക്കില്ല. അതിന്റെ ചരിത്രവും അതിന്റെ മതത്തിന്റെ ഉപദേശങ്ങളും മനസ്സിലാക്കി ഒരാൾക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. അതങ്ങനെ അംഗീകരിക്കാൻ പറ്റും? വെറുതെ ഒന്ന് കണ്ണുടച്ച് അംഗീകരിച്ചാൽ മതി. അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉള്ള മറ്റംഗങ്ങളോട് വളരെ സ്നേഹം കാണിക്കുകയും അയൽവാസിയെ ഉപദ്രവിക്കുകയും ചെയ്ത് നിങ്ങളിങ്ങനെ കരുണാഭവനാകും. അതുകൂടെ നോക്കണം. കരുണാഭവൻ എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ അവരോടൊക്കെ നിങ്ങൾ വളരെ സൗഹാർദ്ദമായിട്ടാണ് പെരുമാറി. അച്ഛൻ നിങ്ങളുടെ അയൽവാസികളോടെല്ലാം നിങ്ങൾ നിരന്തരം മോശമായി പെരുമാറി. അപ്പം നിങ്ങളിങ്ങനെ കരുണാഭവനാകും. അതുകൊണ്ട് നിങ്ങൾ കരുണാഭവനാകും. ഇവിടെ അതാണ് പ്രശ്നം. ആക്രമിക്കുക, കീഴടക്കുക എന്നുള്ളൊരു സന്ദേശം ലോകത്തിന് കൊടുത്ത ഒരാൾ എന്താണ്? പിന്നെ കാരുണ്യം കാണിച്ച ഇതാണ് യുദ്ധത്തിൽ തന്റെ കൂടെ നിന്നവരുടെ അടുത്ത്. അത് ഒരു സംഭവം പറയുന്നുണ്ട്. തന്റെ കൂടെ യുദ്ധം ചെയ്തുകൊണ്ട് നിന്ന ഒരാളിന്റെ ഒരു കരുണ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മറ്റുള്ളവന്റെ ഒരു കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് നിന്നപ്പോ ഒരുത്തന്റെ ശത്രുവിന്റെ ഒരു അമ്പ് വന്നു തന്റെ കൂടെ യുദ്ധം ചെയ്തുകൊണ്ട് കണ്ണിക്കൊണ്ട് കണ്ണിക്കൊണ്ടപ്പോ എന്ത് ചെയ്തു? ആ കണ്ണിഞ്ഞ് ഇളകിപ്പോയി. താഴോട്ട് കണ്ണിഞ്ഞ് ഇളകിപ്പോയി. ഉടനെ തന്നെ നബി ആ കണ്ണെടുത്ത് തിരിച്ചു വച്ച് എല്ലാം പഴയതുപോലെ ഇത് ഭയങ്കര കരുണയാണ്. കഥയാണ്. അവൻ അല്ലാഹു കരുണയുള്ളവനാണ് എന്നാ പറയുന്നു. ഇതൊക്കെ ചെയ്യുന്നേ അല്ലാഹുവാണ്. ഈ കൊല്ലിക്കുന്ന മുഴുവൻ അല്ലാഹുവാണ്. ഈ ഗോത്ര ദൈവമാണ്. അവിടെ ചരിത്രവും ആ മതവും ശരിക്ക് അതിന്റെ സാഹിത്യവും ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അതില്ല. ക്രിസ്തു മതത്തിന്റെ ചരിത്രം പഠിച്ചാലും അവിടെ ഈ കാരുണ്യം ഇല്ല. ആ ചില മതഗ്രന്ഥങ്ങളിൽ കാണും, ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ കാണും, പ്രവൃത്തിയിൽ അതില്ല. ഹിന്ദുക്കളുടെ പുരാണങ്ങളിലും അഹിംസ എന്നുള്ളതെല്ലാം ഒരുപാട് കാണും. പക്ഷെ പ്രവൃത്തിയിൽ വരുമ്പോൾ എന്താണ്? അവര് അങ്ങേറ്റ ഹിംസ. അതുകൊണ്ടാണ് ഇപ്പൊ അംബേദ്കർ എഴുതുമ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് എപ്പോഴും അംബേദ്കർ പറയുന്നത് ഹിന്ദുക്കളും അയിത്തജാതിക്കാരും. വിഭജനം അയിത്തജാതിക്കാരെ ഹിന്ദുവായിട്ട് അംബേദ്കർ കൂട്ടുന്നില്ല. അയിത്തജാതിക്കാരെ എങ്ങനെ കൂട്ടാൻ പറ്റും? കാരണം ആരാണോ അയിത്തജാതിക്കാരെ ഉപദ്രവിച്ചവരാണ് ഹിന്ദുക്കൾ അംബേദ്കർ പറയുന്നത്. അവിടെയാണ് ഗാന്ധിയും അംബേദ്കറും തമ്മിൽ ഒരിക്കലും യോജിക്കാറ്. ഇപ്പോ ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിന് എന്റെ സമരം നടക്കുന്ന സമയത്ത് ഗാന്ധിജിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ വേണമെങ്കിൽ ഒരു പ്രത്യേക സമയം വെച്ച് അയിത്തജാതിക്കാരെ കയറ്റുക, അത് നിങ്ങൾ അവിടെ ശുദ്ധികരസ്യം ചെയ്താൽ മതി. ഇങ്ങനെയുള്ള തമാശകളാണ്. അതാണ് ഹൈന്ദവമായ കാഴ്ചപ്പാട്. എന്നിട്ട് അതിനു മുമ്പ് അതൊക്കെ പിന്നീട് ആദ്യം ഗാന്ധിജി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു അങ്ങനെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ അയിത്തജാതിക്കാർക്ക് തുറന്നു കൊടുക്കാൻ പറ്റില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നും തുറന്നു കൊടുക്കാൻ പറ്റത്തില്ല. അത് അമ്പത്തൂർ പ്രത്യേകം പറയുന്നുണ്ട്. കേരളത്തിൽ വന്നിട്ട് ഇവിടെ ക്ഷേത്രപ്രവേശനമല്ല വക്കെ സത്യാഗ്രഹം, ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയല്ല, നടക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് എന്തുകൊണ്ട് ഗാന്ധിജിയെ അനുകൂലിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ഒരു പരിപാടിയായോണ്ട്, അത് ഗാന്ധിയുടെ രാഷ്ട്രീയമാണെന്നാണ് പറഞ്ഞത്. അതൊക്കെ സത്യമാണ് തന്നെ. അല്ല, ഗാന്ധിജി തന്നെ ഇതേ കാര്യം തന്നെയാണ് അംബേദ്കർ നാസിക്കിൽ ചെയ്തത്, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട്. നാസിക്കിൽ അംബേദ്കറുടെ നേതൃത്വത്തിൽ ക്ഷേത്രപ്രവേശന സമരം നടത്തി. അവിടെ എതിർത്തത് കോൺഗ്രസ്സുകാരാണ്. അംബേദ്കർ പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസ്സുകാരാണ് എതിർത്തത്. എന്തുകൊണ്ട്? അതാണ് ഹിന്ദുക്കളുടെ കാഴ്ചപ്പാട്. അതാണ് ഹിന്ദുക്കൾക്ക് ഒരിക്കലും അത് അയിത്ത ജാതിക്കാരെ ക്ഷേത്രത്തിൽ കയറുന്ന ഹിന്ദുക്കൾക്ക് അനുകൂലിക്കാൻ പറ്റത്തില്ല. പിന്നെ കാലം മാറി വന്നപ്പോൾ എന്താണ് മാറി വന്നു, അത് ഇവിടെ തന്നെ ഇപ്പൊ ക്ഷേത്രപ്രവേശനം എന്തുകൊണ്ടാണ് അനുവദിച്ചത് അയിത്ത ജാതിക്കാർക്ക്? സി വി കുഞ്ഞിരാമൻ മനാമൻ കൺവെൻഷനിൽ പോയി പ്രസംഗിച്ചു, അത് കേട്ടിട്ടുണ്ടോ? സി വി കുഞ്ഞിരാമൻ കുറെ അനുയായികളും കൂടി മനാമൻ കൺവെൻഷനിൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് കേരളത്തിലെ ഈഴവർക്ക് മുഴുവൻ ക്രിസ്തുമതം സ്വീകരിക്കണം. അവിടെ പോയി, അവിടെ പോയി മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായും മരാമൻ കൺവെൻഷനിൽ ഒരു പാതിരി അല്ലാത്ത ഒരാൾ പ്രസംഗിച്ചത് സി വി കുഞ്ഞിരാമനാണ്. ഇതൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സർ സി പി മാറിയത്. അപ്പോഴാണ് സർ സി പി പറഞ്ഞത് ഇനി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ എന്താണ്, ഈ മതം മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒന്നും പ്രസംഗിക്കുന്നതെന്നുമല്ല, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം ഓരോരുത്തരും, അതാണ് മതം മാറ്റം. അല്ലാതെ ഇതുപോലെ കൂടെ വന്ന് ഏതെങ്കിലും രജിസ്റ്ററി ഒപ്പിട്ടാൽ ക്രിസ്ത്യാനി ആകാൻ പറ്റത്തില്ല. നിങ്ങൾ വിശ്വാസം ഏറ്റു പറഞ്ഞ് സ്വീകരിക്കണം, അതിന് എല്ലാവരും തയ്യാറാക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അത് നടക്കില്ലെന്നറിയാം. സി വി കുഞ്ഞിരാമനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപനം നടത്തുകയെന്നുണ്ടായിരുന്നു, എന്താണ് എല്ലാവരും ക്രിസ്ത്യാനിയായി അങ്ങനെ പറഞ്ഞ ആൾക്കാർ ക്രിസ്ത്യാനിയായിട്ട് അവരംഗീകരിക്കും. അവരംഗീകരിക്കണമെങ്കിൽ അവിടെ ചെന്ന് ജ്ഞാനസ്നാനം ചെയ്ത് പറയണം എന്താണ് ഞാൻ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു. അത് എല്ലാവരും കൊണ്ടും പറയിക്കുന്ന നടക്കുന്ന കാര്യമല്ലല്ലോ. എല്ലാവരും ഇപ്പോൾ സി വി കുഞ്ഞിരാമൻ പറഞ്ഞ കേൾക്കും. എന്തായാലും അതങ്ങ് ക്ലിക്ക് ചെയ്തു. ഏത് മനാമൻ കൺവെൻഷൻ ചെയ്യുന്നതും മതപരിവർത്തനം വേണമെന്ന് ആവശ്യപ്പെടുകയും പ്രസംഗിക്കുകയും ചെയ്തെന്ന് പറഞ്ഞപ്പോൾ സർ സി പി എന്ത് ചെയ്തു? എന്നാൽ എല്ലാവർക്കും ക്ഷേത്രപ്രവേശനമാകാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതൊക്കെ എല്ലാത്തിനും ഉള്ളത് തന്നെ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ഇസ്ലാം മതം മോശമെന്നല്ല പറയും. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മതവും മോശമാണ്. നല്ല മതമെന്ന് പറയുന്ന ഒരു മതം ഇല്ല. എല്ലാ മതങ്ങളിലും മോശം ഉണ്ട്. പിന്നെ ആകെ പറയുന്ന ഇതാണ് എന്താണ് സദാചാരം. സദാചാരത്തിന് ഗുരു പറഞ്ഞ ഇത് മതി. എന്താണ് തൻ പ്രിയം അവരെ പ്രിയമായി വരണമെന്ന് മനുഷ്യൻ ചിന്തിച്ചാൽ മതി. തനിക്കിഷ്ടമുള്ളത് എന്താണ് അന്യനും ഇഷ്ടമുള്ളതായിരിക്കണം എന്ന് ചിന്തിച്ചാൽ അത് തന്നെ സദാചാരം. അതിനെന്തിനും മതത്തിന്റെ ആവശ്യം. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് ആത്മോപദേശത്ത് വരുമ്പോഴത്തേക്ക് ഗുരു പറയുന്ന ഈ രഹസ്യം എന്ന് പറയുന്ന ഇത് തന്നെയാണ്. എല്ലാവരും അവനവന്റെ കരയിൽ ഇതിന്റെ രഹസ്യം ഒന്ന് താനെന്ന് അറിവളവും ഭ്രമം. അതുവരെ മതത്തെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറയുന്നു അതൊക്കെ ഭ്രമമാണ്. അങ്ങനെ വരുമ്പോ എന്താണ് ഒരാൾക്ക് നിലനിൽക്കുന്ന എന്താണ് ഒരു മതത്തിനോടും ഒരാൾക്ക് യാതൊരു കടപ്പാടും ബാധ്യതയും വരേണ്ട യാതൊരു ആവശ്യവും. അതാണ് ഗുരു സ്വയം പറഞ്ഞ എന്താണ് എനിക്കൊരു മതമായിട്ടും ബന്ധമില്ല. സത്യവ്രത സ്വാമി പറഞ്ഞ എന്താണ് ഒരു മതത്തിൽ ജനിക്കുകയും എന്നാൽ ഒരു മത വിശ്വാസിയാണെന്ന് തോന്നത്തക്ക രീതിയിൽ ജീവിക്കുന്ന ആളാണ്, ഒരു മതത്തിൽപ്പെട്ട ആളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ആളാണ് ആര്? ഗുരു. എന്നെല്ലാം പറഞ്ഞ അതുകൊണ്ടാണ്. കാരണം ശരിക്കും മതത്തിന്റെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അവസാനം ഇവിടെ തന്നെ ഒന്ന് നിൽക്കേണ്ടി വരും, ബാക്കിയൊന്നും നിൽക്കത്തില്ല. പിന്നെ ഈ സി വി കുഞ്ഞിരാമനും എന്താണ് ഗുരുവും എന്ന് പറയുന്ന ആ സംഭാഷണം, ആ സംഭാഷണത്തിൽ ഈ സി വി കുഞ്ഞിരാമന്റെ വകയായിട്ട് ഒരുപാടുണ്ട്. പുള്ളി കൃത്രിമമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും ബഹുമെടുക്കനാണ്. അത് പുള്ളിയുടെ രീതി അതാണ്. ശ്രീ കുഞ്ഞിരാമന്റെ ഒരു രീതി എന്ന് പറയുന്നത് അതാണ്. അവസരം പോലെ എല്ലാം മാറിയും മറിച്ചും ഒക്കെ പറയും. കാരണം ഗുരു ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം എഴുതിയിട്ട് ഗുരുവിനെ കാണിച്ചിട്ടില്ല. അദ്ദേഹം ഈ പറയുന്നത് ഞാൻ ശിഷ്യന്മാര് മുഖാന്തരം ഗുരുവിനെ കൊണ്ട് കാണിച്ച് സമ്മതം വാങ്ങി എന്നാ നേരിട്ടെന്താ കാണിച്ചോളൂ. ഗുരു ജീവിച്ചിരിക്കുമ്പോൾ ഗുരുവിന്റെ അടുത്ത് ആരെന്തെഴുതിക്കൊണ്ടി വന്നാലും പറയും ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കും, അത്രയേ ഉള്ളൂ. അത് ശരിയാണ്. മിശ്രദായക്കാർക്കും എന്താണ് മരുമക്കത്തായ രണ്ടുപേരും വന്നപ്പോഴും ഗുരു എന്ത് ചെയ്ത് നിങ്ങൾക്ക് എന്താ വേണ്ടത് മിശ്രദായ ശരി എന്നാ പിടിച്ച ഉപ്പ്. പിന്നെ മറ്റവർ വന്ന് എതിർപാർട്ടിക്കാർ അവർ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത് മരുമക്കത്ത എന്താ പിടിച്ചത് ഒപ്പ്. പിന്നെ ഒരാൾ അതിനെക്കുറിച്ച് ഗുരുവിന്റെ അടുത്ത് ഇന്ന് ചോദിച്ച് എന്തിനാ ഈ രണ്ടു കൂട്ടർക്ക് ഒപ്പിട്ടത്. ഗുരു പറഞ്ഞു ഇവരൊക്കെ ഒന്ന് വാസ്തവത്തിൽ ഇവരൊന്നും ഒന്ന് എന്നെ ശല്യപ്പെടുത്താൻ പാടില്ല, പിന്നെ ഇവരെല്ലാം കൂടെ ഒന്ന് ശല്യപ്പെടുത്താൻ ഞാനെന്ത് ചെയ്യും, ഞാനങ്ങൊപ്പിട്ട് ഇതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഗുരു പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, അയൽപക്കത്തായെന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഗുരുവിനെ ഗുരുവിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ആ കാലഘട്ടത്തിൽ ഗുരുവിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്തായിരുന്നു? ഗുരു എന്ത് പറഞ്ഞു, ഗുരു എന്ത് പ്രവർത്തിച്ചു, ഗുരു എങ്ങനെയൊക്കെ ചിന്തിച്ചു, അതിലെല്ലാം മുളച്ചു നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ഗുരുവിന്റെ ഒരു സവിശേഷത. അതെന്താണ്? ഗുരുവിന്റെ വ്യക്തിത്വം. അതുപോലെ വളരെ അപൂർവവും അസാധാരണവുമായ ഒരു വ്യക്തിത്വമായിരുന്നു. ആ അസാധാരണമായ ഒരു അപൂർവമായ വ്യക്തിത്വമാണ് ഒരുപാട് പേരെ ഗുരുവിലേക്ക് അടുപ്പിച്ചത്. ഇപ്പൊ വലിയൊരു സിദ്ധാന്തം പറഞ്ഞെന്ന് പറഞ്ഞ കാര്യമൊന്നും മനസ്സിലാവും. വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം മാത്രമാണ്. ഗുരുവിനിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുക, ആകർഷിക്കുക. ഗുരുവിനെ കണ്ട് ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു അസാമാന്യമായ ഒരു വ്യക്തിത്വമായിരുന്നു ആ കാലഘട്ടത്തിൽ മറ്റൊരു വ്യക്തിയിലും കാണാത്ത ഒരു വ്യക്തിത്വം. അതെ, ശിഷ്യന്മാർക്കും അങ്ങനെ ആ ഒരു വ്യക്തിത്വത്തെ സ്വായത്തം അത് ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അതൊരു വ്യക്തിയിൽ സഹജമായി ഉണ്ടാകുന്നതാണ്. ഗുരുവിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത അതാണ്. അതുകൊണ്ടാണല്ലോ ഗുരു എല്ലാവർക്കും സ്വീകാര്യനായ, അതുകൊണ്ടാണ് എല്ലാവരും ഗുരുവിനെ അടുത്തവരല്ല. ഒരുപക്ഷെ ആൾക്കാർ ദൂരെ നിന്ന് കുറ്റം പറഞ്ഞിരിക്കും, പക്ഷെ അടുത്തവരല്ല. അത് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ഗുരുവിനൊരു അനന്യസാധാരണമായ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. ആ വ്യക്തിത്വമാണ് ഗുരുവിന്റെ ജീവിതത്തിലും പെരുമാറ്റത്തിലും ബാക്കിലും പ്രവൃത്തിയിലും എല്ലാം പ്രകടമായിരുന്ന ആ ഒരു വ്യക്തിത്വമാണ്. അപ്പൊ ആ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് ബാക്കിയെല്ലാം. ആത്യന്തികമായി ഗുരു എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ആ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്, ഒരു ഭാഗം മാത്രമാണെന്നുള്ള ഈ പറയുന്ന ദർശനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഗുരു എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ആ കാലഘട്ടത്തിൽ, ഗുരുവിന്റെ കാലഘട്ടത്തിൽ വേറെ ആർക്കും അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഗുരുവിന് ഗുരുവിന്റെ കാഴ്ചപ്പാട്, എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള ഗുരുവിന്റെ ആ കാഴ്ചപ്പാട്, സമുദായത്തെ സംബന്ധിച്ചാലും മതത്തെ സംബന്ധിച്ചാലും ഈ പറയുന്ന ആശയങ്ങളൊക്കെ ആയാലും ശരി, അതൊക്കെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം മാത്രമേ ആവൂ. അത് ശരിക്കും ബോധ്യപ്പെട്ടത് അന്ന് ഗുരുവിനെ നേരിട്ട് കാണുകയും ഗുരുവായിട്ട് സഹകരിക്കുകയും ഒക്കെ ചെയ്തവർക്കാണ് അത് ശരിക്കും ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഗുരുവിന്റെ മുമ്പിൽ എല്ലാവരും നിന്നത്. ഇപ്പോൾ ഇതിനെല്ലാം നിഷേധിച്ച സി കേശവൻ ഗുരുവിന്റെ മുമ്പിൽ എന്തായിരുന്നു? ഗുരുവിന്റെ അനുസരണയുള്ള ഒരു ശിഷ്യനായിട്ടാണ് നിന്നത്. കടുത്ത യുക്തിവാദത്തിലേക്ക് തിരിഞ്ഞ അയ്യപ്പൻ, സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ്റെ യുക്തിവാദത്തിലേക്ക് തിരിഞ്ഞെങ്കിലും ഗുരുവിന്റെ പക്ഷത്ത് നിന്നുള്ള ഒരു ആത്മീയതയും സഹോദരനായി ഇപ്പൊ യുക്തിവാദി ആയപ്പോ പോലും അംഗീകരിച്ചു അതെല്ലാം വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ആണ് ഗുരുവിന്റെ ഈ ഒരു മതം എന്ന് പറയുന്ന ദർശനത്തിലും ഈ അതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഇത് തന്നെയാണ്. എന്താണ് ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിരുന്നു എന്ന് പറയുന്ന ഗുരുവിന്റെ ഈ കാഴ്ചപ്പാട്, ഇതാണ് ഇതിന്റെ രഹസ്യം. അങ്ങനെ വരുമ്പോൾ അതിന് പിന്നെ ഒരു മതത്തിനോട് ഒരു ബന്ധമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതത്തിനോട് ഒരു കടപ്പാട് വേണമെന്നും ഇത് ആവശ്യപ്പെടുന്നില്ല. അപ്പൊ ഏത് മതത്തിനെയും നന്മയുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം, മതത്തിന് ഉണ്ടെങ്കിൽ തിന്മയും കണ്ടെത്തി അതിനെയും മനസ്സിലാക്കണം. അതാണ് ഗുരുവിന്റെ നിലപാടെന്ന് മനസ്സിലാക്കണം. പിന്നെ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഒരു പലതിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോയി. അതാണ് ഗുരുവിന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞത്. മറ്റെല്ലാവർക്കും അതുപോലെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ആ പറയുന്ന അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെ സി വി കുഞ്ഞിരാമൻ പറയുന്ന ആ കാര്യങ്ങൾ, കാരണം ഓരോ മതങ്ങളെ കുറിച്ച് ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കാഴ്ചപ്പാടുകളോടൊക്കെ യോജിക്കുക വളരെ പ്രയാസമാണ്. പക്ഷെ ഇതിനോട് യോജിക്കുക. എന്താണ്, എല്ലാവരും സ്വന്തം സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. മതത്തിലായാലും ശരി, മതത്തിലല്ലെങ്കിലും ശരി, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവരെ പ്രേഹേതുവായി വരയണം. ഇത് തന്നെ ഗുരുവിന്റെ സദാചാരവും ഗുരുവിന്റെ മതവും എല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കിയ പ്രശ്നം വളരെ എളുപ്പമായി. അല്ലെങ്കിൽ ഇതൊക്കെ യോജിപ്പിക്കാൻ വലിയ പ്രയാസം. അപ്പൊ അവിടെ പിന്നെ വേറെ മതങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല. ഏതെങ്കിലും ഒരു മതമുണ്ടെങ്കിൽ ഈ മതം എന്താണോ അവരുടെ ഒരു ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിരുന്നു. ഇതാണ് പരമതസാരവും ഏകം. ഇതാണ് ഗുരുവിന്റെ നേരിട്ടുള്ള ഉപദേശം. ബാക്കിയുള്ളതൊക്കെ ഗുരു പറഞ്ഞെന്ന് പറഞ്ഞ് മറ്റുള്ളവർ പ്രചരിപ്പിച്ചാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം.